ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ മനുഷ്യനെ കൊന്ന സ്വേച്ഛാധിപതികളെല്ലാം ജനങ്ങളുടെ താല്പര്യപ്രകാരം വന്നവരാണ്, സ്റ്റാലിനായാലും മാവോ ആയാലും എല്ലാം. പക്ഷെ അവർ കയറിക്കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ ശത്രുക്കളെ കൊല്ലുക, അതവരൊരു. അപ്പം അവിടെ കൊല്ലുന്ന സമയം വന്നപ്പോൾ അവർ സ്വേച്ഛാധിപതികളായി, എതിർക്കുന്നവരെയൊക്കെ കൊല്ലുക. അത് രണ്ടാം ഭാഗമാണ്. അവിടെയും ജനാധിപത്യം വേണം. പിന്നെ ശരി, ആരെ പിന്നെ എന്ത് സംഭവിച്ചു? അതുകൂടെ കേക്കട്ടെ. ആ ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ പ്രശ്നം തീർന്നല്ലേ. അത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് തുപ്പുന്ന ഒരു പുണ്യകർമ്മമാണ്, ചിലപ്പോൾ അനുഗ്രഹിച്ചായിരിക്കും. കാരണം ഈ മുല്ലമാരുടെ മുമ്പിൽ ചെന്നാലേ, അവരുടെ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ വിശ്വാസികൾ ചെന്നു കഴിഞ്ഞാൽ അവർ മുഖത്ത് തുപ്പും, മുഖത്ത് തുപ്പും അവർ. അത് മോശം കാര്യമുണ്ട്. അതുപോലെ സ്വാമിയെ കണ്ടുപോകും വിചാരിച്ചു, ഇയാളൊന്ന് അനുഗ്രഹിക്കാൻ വിചാരിച്ചു. നമുക്കാണ് ഈ തുപ്പുന്നത് മോശം. അത് ശരിക്കും ഞാൻ പറയണം, നമുക്ക് അതെ. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഒരു പേപ്പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? ഇനി ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടി കടിക്കാൻ വന്നാൽ കടി കൊള്ളാതെ നോക്കണം, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന്? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ എന്ത് തോന്നുന്നു അതനുസരിച്ച് നിൽക്കണം. ഇപ്പൊ അത് അതാത് സമയവും സൗകര്യവും അനുസരിച്ച് എന്താണോ നമുക്ക്, കാരണം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണോ അവിടെ എന്നുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പേപ്പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റിയത്? പറ്റുമെങ്കിൽ ഒരു തെങ്ങി കയറുക, അടുത്ത തെങ്ങുണ്ടെങ്കിൽ കയറാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല വഴി അതാണ്. ഓടിയും ചാടിയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളത് പേപ്പട്ടി താഴെ വന്ന് വന്നിട്ട് പോകത്തേ ഉള്ളൂ. അതിനെന്തായാലും തെങ്ങി കയറാൻ അറിയത്തില്ല, പക്ഷെ അതിന് നമുക്ക് കഴിയണം. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. ചില കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ പ്രശ്നം ഇതാണ്. ഇപ്പോൾ നമ്മളൊരു തലയിൽ കെട്ട് ഒരു താടിയും ഒക്കെ ആയിട്ടൊരാളിങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്താണ്? ഇയാളൊരു ഒസാമ ബിൻ ലാദനാണെന്ന് തോന്നും. ഇന്ന് അറിയാം, കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരു തീവ്രവാദിയാണെന്ന് നമ്മളെ മനസ്സിൽ തോന്നുന്നു. അങ്ങനെ ആയിരിക്കണമെന്നില്ല, അവർ നല്ല മനുഷ്യരായിരിക്കും. അതുപോലെ ഈ കായവസ്ത്രവും ഇതുപോലെയുള്ള ഈ വേഷമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് യോഗി ആദിത്യനാഥാണ്. അവിടെ ഒരുപാട് പേരൊക്കെ പിടിവെച്ചു കൊല്ലുന്നു, അത് വിചാരിക്കുന്നു നമ്മളെ നേരെ കയറും. അത് തന്നെ ഞാൻ പറയണം, ഇത് രണ്ടും പരസ്പരമുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പൊ ആ തെറ്റിദ്ധാരണയുടെ അവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തടി രക്ഷിക്കുകയാണ്. തടി രക്ഷിക്കാൻ എന്താണ് പറ്റിയത്? ഒന്നുമില്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ നിലവിളിക്കുക. രണ്ടാണോ? രണ്ട് വഴികളാണ്. എന്നെ കൊല്ലുന്നേ ഓടി വരണേന്ന് വിളിക്കുക. അപ്പോ അത് അതിനുശേഷം പിന്നെ പറ്റുമെങ്കിൽ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക, സഹോദര, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു അപകടകാരിയൊന്നുമില്ല, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്താണ് ഉദരനിമിത്തം ബഹുകൃത വേഷം. ഉദരനിമിത്തം ഞാൻ ഇങ്ങനെ ഒരു വേഷമൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം, ആരും കൊല്ലാനല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അയാളുടെ ഒരു മനുഷ്യത്വത്തെ നമ്മൾ പ്രതീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഒരു ഭ്രാന്തനാണെങ്കിൽ, ഈ ഭ്രാന്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. ഒരു ഒരു ഒരു ഹിന്ദു പെൺകുട്ടി മതം മാറി ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചു. മതം മാറി വിവാഹം കഴിച്ചപ്പോഴത്തേക്ക് രണ്ട് ഹിന്ദുക്കൾ പോയിട്ട് ബാംഗ്ലൂരാണ്. ആ പെൺകുട്ടിയെ കൊന്നു. അപ്പൊ ഈ കൊന്നു എന്നുള്ളതല്ല, അതിന്റെ അടുത്ത അതാണ് അതിലും വളരെ എന്താണ് ഭീകരം. കൊന്നതിന് ശേഷം അവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന് ഏറ്റു പറഞ്ഞു ഞങ്ങൾ കൊന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ വിചാരിക്കുന്ന എന്താണ്, ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലുന്നതാണ്, അവളെ കൊല്ലുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അവര് എന്തോ കൊന്നിട്ട് അവരെന്തോ ഒരു വീരകൃത്യം ചെയ്തു എന്നുള്ളത് പോലെയാണ്, ഏറ്റവും വലിയൊരു കാര്യം ചെയ്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവർ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ കിടങ്ങുന്ന എന്തിനാണ്? അപ്പോ അതിന്റെ പിന്നിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് അതാണ്. അങ്ങനെ വന്നാൽ കൊല്ലണം, കൊന്നു കഴിഞ്ഞാൽ അതൊരു ധീരകൃത്യമാണ് വീരകൃത്യമാണ്, വേണമെങ്കിൽ അവരടുത്ത് പറയും അത് ഭാരത രാജ്യത്തിന് വേണ്ടി ചെയ്യാമെന്നുള്ള ഏറ്റവും വലിയ കർമ്മമാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ജയിലിൽ പോയി കിടക്കുക, അതിനവർ തയ്യാറാണ്. അപ്പൊ ആ രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഒരുതം പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് ബോംബെയിൽ ഇറങ്ങി കണ്ണി കണ്ടൂരൊക്കെ വിടിയിച്ചു വന്നത് അവന്റെയും ബ്രെയിൻ വാഷ് ചെയ്തതാണ്. ഇത് രണ്ടിടത്തും ബ്രെയിൻ വാഷ് ചെയ്യുന്ന മതമാണ്. ഈ മതമാണ് ഇങ്ങനെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി മാറി, അപ്പോൾ അവർ ഭീകരന്മാരാകും. അത് അതൊക്കെ ഒരു ഭ്രാന്താണ്, മതഭ്രാന്ത എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള മതഭ്രാന്തന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഏറ്റുമുട്ടാനൊന്നും ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ എന്തോന്നു ചോദ്യം ഒന്ന് ചുരുക്കി ചോദിച്ചേ. എങ്ങനെ? നമുക്ക് ഇത് രണ്ട് വിഷയങ്ങളാണ്. ഏത്? ഈ രാജ്യതന്ത്രം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്, അത് വേറെയാണ്. നമ്മൾ അഹിംസ അതെങ്ങനെ പ്രായോഗികമാക്കണമെന്നുള്ളതാണ്. രാജ്യതന്ത്രം എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ആൾക്കാർ സ്വീകരിക്കുന്നത് ഡിപ്ലോമസി എന്നുള്ളതാണ്, നയതന്ത്രം. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് എന്താണ്? നയതന്ത്ര ഇടപെടലുകളിലൂടെയാണ്. ഇപ്പൊ ചൈനയും ഇന്ത്യയുമായിട്ട് അതിർത്തിയിൽ വലിയ ടെൻഷൻ, വേണമെങ്കിൽ കയറി അങ്ങോട്ട് ആക്രമിക്കാം. അതിന് പേരെ എന്ത് ചെയ്യണം? എന്ത് ക്ലിയറായി പറ? തത്വവിചാരമൊന്നുമില്ല. ആരുടെ തത്വം പറയുന്നു? തത്വവിചാരം കൊണ്ട് എന്ത് ചെയ്യാറ്? തത്വവിചാരം നമുക്ക് മുറിക്കാത്തതെന്ന് പറയാനും പറ്റും, പുറത്തിറങ്ങി പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. നയതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചർച്ച ചെയ്യുക പ്രശ്നങ്ങളെ കുറിച്ച്, എന്നിട്ട് അറ്റൻഷൻ എന്ന് പറയുന്നത് ലഘൂകരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ യുദ്ധത്തെ ഒഴിവാക്കുക, അല്ല കയറി ആക്രമിക്കുക എന്നുള്ളതല്ല. അത് രാജ്യതന്ത്രത്തിന്റെ വിഷയമാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ, പിന്നെ ക്രമസമാധാനം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ജോലിയാണ്, ജനങ്ങളുടെ ജോലിയല്ല. അപ്പോൾ അതിനുവേണ്ട ഇപ്പോൾ ഒരു രാജ്യത്ത് തീവ്രവാദം പെരുകി വരികയാണ്. അപ്പോൾ ഒന്ന് എന്താണ്, അതിൽ ഒരു ഭാഗമാണ്, അത് പൂർണ്ണമല്ല, തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിനുള്ള അടിച്ചമർത്തുന്നതിനുള്ള നയപരിപാടികൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടത് ഉണ്ടാകുന്നു അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുക, ഇതെല്ലാം വേണ്ടി വരും. അതൊക്കെ ഭരിക്കുന്നവരുടെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു മതക്കാർ തീവ്രപദപരമായി സംഘടിക്കുന്നു ഒരു ഭാഗത്ത്, അപ്പം അതിന് ബദലായി മറ്റു മതക്കാരും തീവ്രവാദപരമായി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലടിച്ച് ചാകത്തേ ഉള്ളൂ. അപ്പം അവരൊക്കെ തീവ്രവാദം ചെയ്യുന്ന അതുകൊണ്ട് ഞങ്ങളും ചെയ്യാവുന്ന ഓരോ മതക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മതഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഈ രാജ്യത്ത് മനുഷ്യന് ജീവിക്കാസാധ്യമല്ലാതായിത്തീരും. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? തീവ്രവാദത്തെ അമർച്ച ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് സർക്കാർ ഏറ്റെടുക്കണം, അങ്ങനെ തീവ്രവാദം വരുന്നിടത്ത്. അപ്പോൾ അവിടെ അത് ഏറ്റവും പ്രധാനമായി വരുന്നത് തീവ്രവാദം എന്തുകൊണ്ട് വളരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? കാരണം ഇതാണ്, ഒരു മതവിഭാഗം തീവ്രവാദം തീവ്ര ആശയങ്ങളിൽ സംഘടിച്ചാൽ മറ്റു മതങ്ങളും അത് തന്നെ ആ വഴിക്ക് തന്നെ പോവും. മറിച്ച് ഈ മതങ്ങൾ തന്നെ എന്ത് ചെയ്യണം? തീവ്ര ആശയങ്ങളിൽ നിന്നും മാറണം. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ മുൻകൈ എടുക്കണം, ഗവൺമെൻറ്. ഒരു മതങ്ങളെയും തീവ്രപരമായി സംഘടിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു മതങ്ങളും തീവ്രവാദപരമായി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, തീവ്രവാദപരമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുക. ഇന്നിപ്പോൾ അതിനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ എന്താണ്? രണ്ടാമത് ഏറ്റവും പ്രബലമായി വരുന്നത് ആ തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധനം സമ്പാദിക്കുക. പിന്നെ ചെന്ന് എന്താണ്? തീവ്രവാദ നടപ്പിലാക്കുന്നതിന് ആയുധം പരിശീലിക്കുക. പിന്നെ എന്താണ്? ആ തീവ്രവാദ സംഘടനയിൽ ആളെ ചേർക്കുക. ഇത് ഏത് മതത്തിന്റെ പേര് ചെയ്താലും ഗവൺമെന്റ് ഇടപെടണം. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കുക. എന്നിട്ട് അതിനെല്ലാം വേരോടെ അറുത്ത് കളയണം. ആരും അങ്ങനെയുള്ള സംഘടനകളിൽ ആയുധ പരിശീലനം നടത്താൻ പാടില്ല, അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആശയങ്ങളുടെ പേരിൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഇല്ലാതാക്കുക. ഏതെങ്കിലും ഒരു മത തീവ്രവാദത്തിനോട് ചെയ്താൽ പോരാ, എല്ലാ മത തീവ്രവാദികളോടും ഒരേ നിലപാടെടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാണ് ശക്തമായ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ട ബോധവൽക്കരണവും നടത്തണം. ശരി. നമുക്ക് അതിപ്പോ അതന്നെ ഞാൻ പറഞ്ഞത്, ഏത് മതത്തിന്റെ തീവ്രവാദ ഏത് മതം തീവ്രവാദപരമായി സംഘടിച്ചാലും അവന് ചൂണ്ടിക്കാണിക്കാൻ എതിരെ ഒരു മതം കാണും. നിങ്ങൾ തീവ്രവാദപരമായി കാണിക്കുന്നു, നിങ്ങൾ ആയുധം പരിശീലനം നടത്തുന്നു, അവര് ഞങ്ങളും ചെയ്യും. ഈ ആയുധ പരിശീലനം എന്ന് പറയുന്ന മതത്തിന്റെ പേരിലുള്ള ആയുധ പരിശീലനം നിരോധിക്കുക. മനസ്സിലായോ? അത് ഏതായുധമായാലും ഇപ്പൊ ഒരാൾ പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ വെറും വടിയേ ഉള്ളൂ, വടി ആയുധമാണ്, അത് നിരോധിക്കണം. ആയുധ പരിശീലനം വേണ്ട, തീവ്ര ആശയങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചാലും മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഹിന്ദു വിദ്വേഷം പ്രചരിപ്പിച്ചാലും രണ്ടിനും ഒരുപോലെ കാണും. ആശയപ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയത്തിൽ തീവ്രവാദമുണ്ടോ എന്നുള്ളതാണ്. തീവ്രവാദം ഇല്ലെങ്കിൽ ഒരാൾക്ക് ആശയം പ്രചരിപ്പിക്കുന്നതിന് ആർക്കും തടയാവകാശമില്ല. അത് തന്നെ അവർ പ്രചരിപ്പിക്കുന്നത് ഹിംസയുടേതാണോ, മറ്റുള്ളവർക്കെതിരെ ആക്രമിക്കാനാണോ അവരായി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല. ഒരിടത്ത് ലോകത്തൊരിടത്ത്, മനസ്സിലായോ? അല്ല, അവര് പറയുന്നത് ഇപ്പൊ ഒരാളുടെ മത ആശയം പറയണം. ആ മത ആശയത്തിൽ നിങ്ങൾ തീവ്രവാദം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കും വേറൊരാളെ ശത്രുവായി കണ്ടുകൊണ്ട്, ഒരു സമൂഹത്തെ ശത്രുവായി കണ്ടുകൊണ്ട് നിങ്ങൾ ആശയം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് തടയണം. അല്ല, അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ആർക്ക് എന്തിന്റെ പേരിൽ നമ്മളൊരു ആശയപ്രചരണത്തെ തടയും? അത് തടയാൻ പറ്റില്ല. ഭാരതീയ തത്വ ഇന്ത്യയിൽ അങ്ങനെ ഒരു ആശയമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവിടെയും കൊല്ലാൻ പറയുന്നതാണ്, നമ്മൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. കൊല്ലുക എന്ന് പറയുന്ന അവിടെയും പറയുന്നുണ്ട്, പിന്നെ കൊല്ലരുതെന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും എല്ലാ മതങ്ങളിലും ഇതെല്ലാം ഉണ്ട്. അല്ല, ഭാരതീയ തത്വ ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. കൊല്ലാനും പറയുന്നുണ്ട്, കൊല്ലരുതെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഇതൊക്കെ പഴയ ഗോത്രയുക്തികളാണ്. അവിടെ ഇതൊക്കെ രണ്ടും നടന്നിരുന്നു. ഗുരു പറഞ്ഞിരിക്കുന്നതല്ല. എന്താണ് പറഞ്ഞത്? മതം ഏതായാലും മനുഷ്യൻ നന്നായി, അത് മറന്നു പോയത്. അതാണ് ഗുരു പറഞ്ഞത്. അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. പിന്നെന്താ? നിർബന്ധിച്ച് മതം മാറ്റുക എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റുക. അത് പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങേറ്റം മോശമാകുമ്പോൾ അവന്റെ സാമൂഹ്യ നീതി നിഷേധിക്കുന്നു, അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അവന് മറ്റൊരു മതത്തിൽ അത് കിട്ടുമെങ്കിൽ അത് അവന് പ്രലോഭനമാണ്. അപ്പൊ അവൻ മതം മാറുക എന്നെന്താ കുഴപ്പം? അത് മതം മാറുന്ന ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ മതമാറ്റം നടന്നു. അങ്ങനെയാണ്. അപ്പോ ഈ മതത്തിൽ നിന്നാണ് എനിക്ക് അവകാശങ്ങൾ കിട്ടത്തില്ല, നീതി കിട്ടത്തില്ല, അവസരങ്ങൾ കിട്ടത്തില്ല എന്നൊരു സമൂഹത്തിന് തോന്നിയാൽ അവർ അത് കിട്ടുന്നിടത്തേക്ക് പോകും. വേറൊരു മതം അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നുള്ളൊരു പ്രലോഭനം വന്ന് അങ്ങോട്ട് പോകും. അതിനെന്താ കുഴപ്പം? അതൊക്കെ ഈ ഗുരുവിന്റെ സംഭാഷണങ്ങളൊക്കെ ഓരോരോ സന്ദർഭത്തിന് സംഘടനാപരമായ കാര്യങ്ങളെ പറഞ്ഞത് കാണും, വ്യക്തിപരമായ ഇതിന് പറഞ്ഞത് കാണും. അതൊക്കെ എടുത്ത് എല്ലായിടത്തും പ്രയോഗിക്കരുത്. തീരദേശത്തല്ല, കേരളത്തിന് മുഴുവൻ മതമാറ്റം നടന്നതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ജാതീയമായ പ്രശ്നമാണ് മതമാറ്റത്തിന് കാരണമായത്. അത് ഗുരു വന്ന് ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ഒരു കുറവ് വന്നത്. മതം മാറേണ്ട കാര്യമില്ല, അത് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായെന്ന് പറഞ്ഞാൽ നിങ്ങൾ മതം മാറി ക്രിസ്ത്യാനി ആയാലും കുഴപ്പമില്ല, നന്നായാൽ മതി. അല്ല, ഇനി മതം മാറാതെ നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നാലും നന്നാവും. രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. മനസ്സിലായോ? മതമേതായാലും മതം നന്നായാന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിച്ചത്. അതിനെന്താ അതിലെന്താ അപകടം ഇരിക്കുന്നു? മതപ്രീണനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധ ബുദ്ധിയോടുകൂടി മതം മാറ്റം നടന്നു എന്ന് പറയുന്നത് ഇവിടെ പോർച്ചുഗീസുകാരും മറ്റും വന്നു കഴിഞ്ഞ സമയത്ത് ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ അവർ ആൾക്കാരെ പിടിച്ച് പിന്നെ ഇവരൊക്കെ പോയി ആഫ്രിക്കയിലും മറ്റുമൊക്കെ നിർബന്ധമായിട്ട് മതം മാറ്റിയിട്ടുണ്ട് ആൾക്കാരെ പിടിച്ച്. അങ്ങനെ കടന്ന് അങ്ങനെ ഒരു കാലം, അതൊക്കെ ഒരു കാലമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിർബന്ധിച്ചല്ല മതം മാറ്റുന്നത്. ഇന്ന് മതം മാറ്റുന്നത് പ്രലോഭനങ്ങളിലാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പൈസയെ കൊടുത്തിട്ട് മതത്തിലേക്ക് ചേർക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് ആരാണ് ഇത് ചെയ്യുന്നത്? അത് ഈ മതത്തിലെ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷമായ തീവ്ര വിഭാഗങ്ങളാണ്. എല്ലാവരും അതിനൊന്നും പോകുന്നില്ല. ഒരു മതത്തിലെ തീവ്ര വിഭാഗം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഏത് മതത്തിലായാലും അത് തീവ്രത അപകടമാണ്. മനുഷ്യന്റെ സ്വൈര ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് തീവ്രത. അത് ഹിംസയാണ് ഏത് മതത്തിലായാലും. അതിനെന്താ അത് പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഹിംസ പാടില്ല, തീവ്രത പാടില്ല മതത്തിൽ. പിന്നെ തീവ്രത ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മതം ആവശ്യമില്ലാതെ വരും. അപ്പൊ വേണ്ട, അത് മതം വേണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? അതുകൊണ്ട് പ്രയോജനമൊന്നും ഇനിയില്ല. ഇനിയുള്ള മനുഷ്യന് മതം കൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ല. എല്ലാം ജീവിക്കുന്നതാണ്. ആ എന്താണ് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശരിയാണ്. തീവ്ര ആശയം പ്രചരിച്ചത് കൊണ്ടാണ് ഒരു സ്റ്റാലിനും ഒരു മാവോയും ഉണ്ടായത്. തീവ്രാശയം പ്രചരിച്ചുകൊണ്ടാണ് അവരിത്രയും പേരെ കൊന്ന്. ഏറ്റവും ലോകത്ത് എന്താണ് ഈ മനുഷ്യരെ കൊന്നതിന്റെ കണക്കെടുക്കും. ഏറ്റവും കൂടുതൽ കൊന്ന് കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന്. അപ്പൊ അത് തീവ്രമായ ആശയം കൊണ്ടാണ്. അപ്പൊ പിന്നെ ഈ എന്താണ് ഇവിടെ പറയുന്ന പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന വലിയ ഹിംസയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അപകടമാണ്. അതുകൊണ്ട് ഈ മതപരിവർത്തനം പോലെയുള്ള വിഷയങ്ങളെന്ന് പറയുന്ന അതെന്താണ്, അതിന് പല കാഴ്ചപ്പാടുകളുണ്ട്. ഉം രണ്ടും ആ രണ്ടും ആണ് അത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു, ഗീത എന്താണെന്നും അറിയില്ലായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മതവിശ്വാസിയായിരുന്നു, കടുത്ത യാഥാസ്ഥികനായ ഒരു മതവിശ്വാസിയായിരുന്നു. അപ്പൊ മതത്തിലുള്ള എല്ലാം നല്ലതെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഗാന്ധിക്ക്. അവസാനം ആദ്യം അങ്ങനെ ആയിരുന്നു, പിന്നെ ക്രമേണ ക്രമേണ ക്രമേണ എന്ത് ചെയ്തു, മാറി വന്നു. ഗാന്ധിയുടെ അവസാന കാലം വന്നപ്പോൾ അങ്ങനെ കുറെ മാറ്റം വന്നു. അപ്പൊ ഗീത എന്ന് പറയുന്നതിൽ ഗാന്ധി വിശ്വസിച്ചിരുന്നത് എന്താണോ, അത് കൊല്ലാൻ പറഞ്ഞിട്ടില്ല, അതിൽ ഹിംസയില്ല, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളായിരുന്നു. നേരിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഭാഷാജ്ഞാനം ഇല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഗാന്ധിജി എന്ത് ചെയ്തു, തൻ്റെ അഹിംസാ സിദ്ധാന്തത്തിനനുസരിച്ച് ഗീതയെ വ്യാഖ്യാനിച്ചു. കാരണം ഗീതയിൽ നല്ല ആശയങ്ങളുണ്ട്. ഇപ്പോൾ പറയുന്നു, ജയത്തിലും പരാജയത്തിലും മനസ്സൊരുപോലെ ഇരിക്കണം, നല്ലൊരാശയമാണ് അല്ലേ. അപ്പോൾ അവിടെ താൻ നിസ്സംഗനായിരിക്കണം, ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടു. ഫലചിന്തയിൽ മനസ്സ് മുഴുകിപ്പോകരുത്, അതില്ലാതെ ഒരാൾ കർമ്മം ചെയ്യണം, പല അനുകൂലമായും പ്രതികൂലമായും വരാം, ഇങ്ങനെയുള്ള നല്ല ആശയങ്ങൾ ഗീതയിലുണ്ട്. ഈ ആശയങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീത വായിച്ചു വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊല്ലുക എന്നും പറയും. അപ്പൊ ഇതെങ്ങനെ പൊരുത്തപ്പെടുത്തും, ഇങ്ങനെ നല്ല ആശയങ്ങളുള്ള ഗീതയിൽ കൊല്ലുക എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് വന്നു? അപ്പൊ അവിടെ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പൊ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗാന്ധിജി വ്യാഖ്യാനിച്ച് കൊല്ലരുത്, വ്യാഖ്യാനമാണ്, ഗാന്ധിജിയുടെ വ്യാഖ്യാനമാണ്. മനസ്സിലായോ? കൊല്ലുക എന്ന് എഴുതിയിരിക്കുന്നതിന് എന്താ അർത്ഥം എഴുതി? കൊല്ലരുത്, സ്വന്തം വ്യാഖ്യാനമാണ്. അനാസക്തി യോഗം, അനാസക്തി എന്നാ പറയുന്നു, ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയും. നല്ല ആശയങ്ങൾ എടുത്തിട്ട് മറ്റേതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യും. തനിക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചപ്പോൾ ഗീത എന്ന് പറയുന്നത് പൂർണ്ണമായും, ഗീത മോശമെന്നല്ല ഞാൻ പറയുന്നു, ഗീത പൂർണ്ണമായും ശരിയല്ലെന്നാണ്. ഗാന്ധി എന്ത് ചെയ്തു, പൂർണ്ണമായും തനിക്ക് അനുകൂലമാക്കി. എന്തുകൊണ്ട്? താൻ വിശ്വസിച്ചിരിക്കുന്ന ആ മതത്തിനോടുള്ള കടപ്പാട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആശയത്തോട്, ഏതെങ്കിലും ഒരു മതത്തിനോടോ പാർട്ടിയോടോ ഒക്കെ കടപ്പാട് വന്നാൽ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കേണ്ടി വരും. അവിടെ നിങ്ങളൊരു ന്യായീകരണ തൊഴിലാളിയാവും. അപ്പം ഹിന്ദുമതത്തിനോട് അത്രയും വലിയ ഒരു കടപ്പാട് വന്നപ്പം ഗാന്ധിജി ഒരു ന്യായീകരണ തൊഴിലാളിയായി. അത് ആദ്യകാലത്ത് വളരെ ശക്തമായി തന്നെ ഗാന്ധിജി അതിനുവേണ്ടി വാദിച്ചു. അപ്പോൾ ഈ മതത്തിൻ്റെ ഈ പോരായ്മകളെയൊന്നും ഗാന്ധിജി അംഗീകരിക്കാൻ ആദ്യം തയ്യാറായില്ല. ക്രമേണ ക്രമേണ ഗാന്ധിജിക്കും മനസ്സിലായി. ആദ്യം എൻ്റെ മതത്തിന് വേണ്ടി ഞാൻ മരിക്കുമെന്നുള്ളൊരു നിലപാടായിരുന്നു ഗാന്ധിജിക്ക്. പിന്നീട് ഗാന്ധിജിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, അവസാന കാലത്തേക്ക് വരുന്നു, പഠിച്ചു വന്നപ്പോൾ. അപ്പോൾ ഗാന്ധിജിയുടെ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ അഹിംസ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങൾ ഗാന്ധിജി കിട്ടിയത് പുറത്തുനിന്നാണ്. ആഫ്രിക്കയിലൊക്കെ പോയി താമസിക്കുമ്പോഴാണ് ലിയോ ടോൾസ്റ്റോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അങ്ങനെ പലരുടെയും ആശയങ്ങളിൽ നിന്നാണ് ഗാന്ധിയെ ഈ അഹിംസ വരുന്നത്. അഹിംസയും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നപ്പം, ഇന്ത്യയിലെ ഈ മതജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ ആ അഹിംസ ഗീതയിലും മറ്റും കയറ്റി ഇവിടെ ഗാന്ധിജി വിതരണം ചെയ്യുക ചെയ്തു. കാരണം ഗാന്ധിജി ഒരു നല്ല പൊളിറ്റീഷ്യനുമായിരുന്നു. അപ്പോൾ അഹിംസയുടെ ഇവിടെ അഹിംസയാണ് എന്ന് ഗാന്ധിജി പ്രചരിപ്പിച്ചു. അത് ഗാന്ധിജിക്ക് പുറത്തുനിന്ന് കിട്ടിയ ആശയമാണ് അഹിംസ എന്ന് പറയുന്നത്. അത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഒന്നാമത് ഗുരുവിനെ കണ്ടു പോയതിന് ശേഷം മനസ്സിലായി ഗാന്ധിജി വ്യക്തമായിട്ട് ഗുരു എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു മാറ്റി, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഗുരുവിൽ നിന്ന് പഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഗാന്ധിജി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗുരുവിനെ കണ്ടിട്ട് അടുത്തൊരു പ്രസംഗം നടത്തുമ്പം ഗുരു വലിയ ആളാണ് ഗുരുവിൻ്റെ എന്നൊക്കെ പറയുന്നത് അത് ശരി, അതുപോരാ. പിന്നെ എന്താണ്, അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി എന്ന് പറയുന്നത് ഗുരുവിനെ കാണുമ്പോഴും കാണുന്നതിൻ്റെ ശേഷവും ഈ ജാതി സമ്പ്രദായത്തെ എന്താണ് അല്ല ഈ എന്താണ് ജാതി സമ്പ്രദായത്തെ ഗാന്ധിജി പിന്തുടർന്ന ആളാണ്. ഗുരുവിനെ കണ്ടതിന് ശേഷവും മനസ്സിലായി ഗുരു പറയുന്ന രീതിയിലുള്ള എന്താണ് ചാതുർവർണ്ണ നിഷേധം, അത് ഗാന്ധിജി അംഗീകരിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാ ഗാന്ധിജിയെ സ്വാധീനിച്ചതെന്ന് പറയുന്നു. പിന്നെ മദ്യം കുടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മാംസം കഴിക്കുക, അഹിംസ, ഇതൊക്കെ ഗാന്ധിജിക്ക് നേരത്തെ ഉള്ളതാണ്. കാരണം ഗാന്ധിജി തൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുമ്പോൾ തന്നെ അമ്മ സത്യം ജയിച്ചാ വിടുന്നത്, മദ്യവും മാംസം ഒന്നും കഴിക്കരുത്. അപ്പൊ അത് ലണ്ടനിൽ പോയി ഗാന്ധിജി അതിനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടും അമ്മ പറഞ്ഞത് ഒരു ദിവസം മാംസം കഴിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ ഗാന്ധിജിക്ക് നേരത്തെ ഉള്ള കാര്യമാണ്. ഗുരുവിൽ നിന്ന് ഗാന്ധിജി ഉൾക്കൊള്ളേണ്ടിയിരുന്നത് ആ ചാതുർവർണ്ണ നിഷേധമാണ്. അത് ഗുരു ഉൾക്കൊണ്ടിട്ടില്ല. ജീവിത അവസാനം വരെ അത് ഉൾക്കൊണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെന്താ സ്വാധീനിച്ചത്? അത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ടി കെ മാധവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണയത്തെ സംബന്ധിച്ച് ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെ, ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് വേറെ. പിന്നെ അത് ഗുരു ഗാന്ധിജിയെ തമ്മിലുള്ള സംഭാഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അവരെ ശ്രമിക്കുന്നത് ഗുരുവിന് അതൊക്കെ ഇങ്ങനെ പല വിവാദങ്ങളിൽ പോയ ഒന്ന് അവസാനിക്കുന്നു. ഗുരു ഗാന്ധിജി ഈ ഗാന്ധിജി ഗുരുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്. ചില കാര്യങ്ങൾ ഗുരുവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം അംഗീകരിപ്പിക്കാൻ ഗാന്ധിജി ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ആശയം ഹിന്ദുമതം അത് മോക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ പര്യാപ്തമാണെന്ന് ചോദിച്ചാൽ ഗുരു അതിന് മറുപടി പറയുന്നില്ല. ഗുരു മറ്റു മതങ്ങൾ കൊണ്ട് സാധിക്കുമെന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഗാന്ധിജി അങ്ങനെയല്ല. ഗാന്ധിജി ഗുരുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്താണ്? ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ്. അങ്ങനെ തന്റെ വഴിക്ക് ഗുരുവിനെ കൊണ്ടുവരാനാണ് ഗാന്ധി ശ്രമിക്കുന്നത് ആ സംഭാഷണത്തിൽ. പിന്നെ നിങ്ങൾ ഓരോരോ ഇത്തരം ഓരോന്ന് ഇങ്ങനെ പറയുന്നത് സംഭാഷണം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം, അതിനോടും ഗുരു പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അതിനോടും ഗുരു പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അതിനെയും ഗുരു ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതൊന്നും, അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഗാന്ധി സാഹിത്യം പഠിക്കണം. പഠിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. വെറുതെ ഇവിടെ തീർത്ഥാടനത്തിനൊന്നും പ്രസംഗിച്ചു പോകുന്നവർ കേട്ടിട്ട് അത് പറയാൻ പറ്റില്ല. എന്തായാലും ഗാന്ധിജിയുടെ ഈ ചാതുർവർണ്ണ സിദ്ധാന്തം അത് ഗുരുവിനെ കണ്ടതിന് ശേഷം ഗാന്ധിജി മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ജാതിക്കെതിരായിട്ട് ഉള്ള ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ഗാന്ധി ഇവിടെ ജനങ്ങളെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഗാന്ധിജിക്ക് ഈ ഗാന്ധിജിക്ക് പ്രധാനമായിട്ടും നേരിടേണ്ടി വന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അപ്പം അംബേദ്കർ ഒരു ഭാഗത്തുനിന്നും അംബേദ്കർക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്വാതന്ത്ര്യത്തിന് വലിയ നിർബന്ധമൊന്നുമില്ല. അംബേദ്കർ പറഞ്ഞ എൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് പ്രധാനം, അത് കഴിഞ്ഞേ ബാക്കിയെല്ലാം വരുന്നുള്ളൂ. ഈ ഒരു നിലപാടെടുത്തപ്പോൾ ആ വിഭാഗക്കാരെ കൂടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടി ഗാന്ധിജി നയം മാറ്റി. അങ്ങനെയാണ് ഗാന്ധിജിക്ക് ഹരിജൻ പ്രേമമൊക്കെ വന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്നവർ ഗാന്ധിജിക്കെതിരെ നിൽക്കും. അപ്പോൾ ഗാന്ധിജിയുടെ ഗാന്ധിജി എതിരാളിയായി കണ്ട അംബേദ്കറാണ്. അംബേദ്കറുടെ നേതൃത്വത്തിൽ നിന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഹരിജൻ എന്നൊക്കെ പറഞ്ഞു. അത് അതിന്റെ കള്ളത്തരം അംബേദ്കർ ശരിക്ക് പറയുന്നുണ്ട്. ഗാന്ധിജി ഗുജറാത്തി ഭാഷയിൽ എഴുതുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നത് രണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് തന്നെ പറയുന്നത്. അവിടെയൊക്കെ ഗാന്ധി അംബേദ്കർ പറഞ്ഞാണ് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം കിടക്കുമ്പോൾ എന്താണോ ഈ മനുഷ്യൻ ചാകുന്നെങ്കിൽ ചാകട്ടെ, പക്ഷെ എനിക്ക് വരുത് എന്റെ ജനങ്ങളാണെന്ന് പറഞ്ഞാലാണ് അംബേദ്കർ. അംബേദ്കറും ആയിട്ടുള്ള ഒരു ബി ബി സിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടപ്പുണ്ട്. മിസ്റ്റർ ഗാന്ധി എന്നാ പറയുന്നു, അംബേദ്കർ മഹാത്മാന്നൊന്നും പറയുന്നില്ല ഗാന്ധി. ആ എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ ആ കാഴ്ചപ്പാട് ആയിരുന്നില്ല ഗാന്ധിയുടെ കാഴ്ചപ്പാട്. ഗാന്ധിജി വലിയ വ്യക്തിത്വമൊക്കെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയം വരുമ്പോൾ അത് വേറെയാണ് സംഗതി. വ്യക്തിപരമായി ഗാന്ധിജി മഹാനാണ്, അതിന് താഴ്ത്തിയല്ല പറയുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഗാന്ധിജി അംബേദ്കറുടെ നിലപാട് സ്വീകരിക്കണമായിരുന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അത് സാധ്യമല്ല. അംബേദ്കറുടെ നിലപാട് ഗാന്ധിജി സ്വീകരിച്ച എന്ത് സംഭവിക്കും? മുന്നോക്കക്കാരെല്ലാം ഗാന്ധിജിയെ നിന്ന് വിട്ടുപോകും. അപ്പം ഗാന്ധിജിക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം, മുസ്ലിങ്ങളെയും ഇതിന്റെ ഭാഗമാക്കണം. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധിജി കയറി സപ്പോർട്ട് കൊടുക്കുന്നതും, അതാണ് അവസാനം മാപ്പിള ലഹള ആയിട്ട് തീരുന്നതും ഒക്കെ. അപ്പോൾ രാഷ്ട്രീയമായി ഗാന്ധിജി എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു, സ്വാതന്ത്ര്യ സമരമല്ലേ? അതൊക്കെ അത് വേറെ വിഷയം. അപ്പൊ ഗാന്ധിജി എല്ലാം ശരിയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. വ്യക്തിജീവിതത്തിൽ ഗാന്ധിജി ഒരു ശുദ്ധിയും ആത്മാർത്ഥിയും ഒക്കെ പുലർത്തിയ ആളാണ്. ആണ് സൂചന എന്തോന്നും അത് എഴുതി വെച്ചിരിക്കുന്നു, സൂചനയാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്, എഴുതിയത് തന്നെയാണ്. അതായത് മലബാർ ലഹള നടക്കുമ്പോഴത്തേക്ക് കുമാരനാശാൻ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് എഴുതിയത്. അന്ന് ഇവിടെ നിന്ന് മലബാറുമായിട്ട് ദൂരമില്ല. അന്ന് ജനങ്ങള് കമ്മ്യൂണിക്കേഷനുണ്ട്. അന്ന് നടന്ന വിപ്ലവങ്ങളും അന്നത്തെ ഹിംസയും കൊലയൊക്കെ അവർക്ക് നേരിട്ടറിയാം. പിന്നെ അതിന് പിൽക്കാലത്ത് പല വ്യാഖ്യാനങ്ങളുണ്ടായി. രാഷ്ട്രീയം, ഇവിടേക്ക് രാഷ്ട്രീയം വന്നു, കൊല തന്നെയാണ് അത്. അത് മനസ്സിലാക്കിയിട്ടാണ് ആശാൻ എഴുതിയത്. അതിപ്പോൾ അംഗീകരിക്കുന്നതിനെന്താ കുഴപ്പം? അംഗീകരിക്കുന്നതിന് ദോഷം. അന്നൂറ് കൊലയും നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു, അർത്ഥമൊന്നുമില്ല. കൊല നടന്നിട്ടുണ്ട്, കുറെ പേരെ കൊന്നിട്ടുണ്ട്, മതപരിവർത്തനവും നടന്നിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ പക കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതൊക്കെ ഒരു കാലത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപേക്ഷിക്കുക. ഇന്ന് അതിൻ്റെ വിരോധങ്ങളെ പറഞ്ഞ് പല വളർത്തി പെരുപ്പിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നതാണ് അപകടം. അപ്പൊ അതിനും വലിയ കൊലയല്ലേ നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത്? അതും കഴിഞ്ഞിട്ടല്ലേ എത്ര പേര് കൊന്നു എന്ന് വിചാരിച്ചിരുന്ന് അതിൻ്റെ പേരിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അതില്ല. അന്നത് സംഭവിച്ചു. അപ്പൊ അതിൽ നിന്ന് ജനങ്ങൾ മുന്നോട്ട് പോയി മാറി സഞ്ചരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം മലബാർ കാലത്ത് വിപ്ലവം നടന്നു, അങ്ങനെ നടന്നു, അതുകൊണ്ട് എന്നും അതിനെ വളർത്തിക്കൊണ്ടു പോകണം, ആ അകൽച്ച നിലനിർത്തണം, വിരോധം നിലനിർത്തണം എന്ന് ചിന്തിക്കുന്നിടത്താണ് അപകടം. അത് പറഞ്ഞല്ലോ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഏത് ഭാഗത്തായാലും ശരി ഇത് തീവ്രവാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ അന്നത്തെ ഒരു ചരിത്ര സംഭവത്തെ ആശയം എഴുതി വെച്ചത് ഇന്നത്തെ തീവ്രവാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അല്ല. അങ്ങനെ അത് ഉപയോഗിക്കുമ്പോഴാണ് മറുഭാഗത്ത് അതിന് പ്രതിരോധം വരുന്നത്. അത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കാതിരുന്നാൽ അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ ഇന്നെങ്ങനെ കാണുന്നു, അതിൻ്റെ ഇന്നത്തെ പഠനങ്ങളെന്ന് പറയുന്നത് പണ്ടത്തെ അകൽച്ചയെ വളർത്താനായിരിക്കരുത്. അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് പ്രതിരോധം അതുപോലെ വരുന്നത്. ഇതിൻ്റെ പിന്നിലെ കാര്യം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതൊരു അപ്പോൾ എന്താണ് ഇങ്ങനെ ആശയം എഴുതി വെച്ചിരിക്കുന്നത്, തീവ്രവാദികൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കുക, അവർ പറയും അങ്ങനെ നടന്നിട്ടില്ലെന്ന് പറയും. അപ്പം ആ രീതിയിലല്ല അത് അവതരിപ്പിക്കേണ്ടത്. ഇതിലൊന്നും തീവ്രവാദികൾക്ക് കയറി കൈകാര്യം ചെയ്യാൻ അവസരം കൊടുക്കരുത്, അതാണ് പ്രധാനം. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അത് ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പകയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പ്രചരിപ്പിക്കാനും പാടില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതൊക്കെയാണ് അതിപ്പം നിൽക്കാതില്ലെങ്കിൽ നമ്മൾ നിൽക്കണം. നിങ്ങൾ ഈ ചാപ്പാടൊക്കെ അടിച്ച് ഈ വേഷം കെട്ടി കിടക്കും, നിങ്ങളുടെ പണി എന്തോന്നു, മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളെന്ത് ആശയപ്രചരണം നടത്തുന്നു, എന്താ ചെയ്യുന്നു? എന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്. ആകെ ചെയ്യുന്നത് രണ്ട് പശുവിനെ വളർത്തുന്നുണ്ട്, ഇതാ ചെയ്യുന്നത്. എന്നിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വലിയ ഗീർവാണം പ്രസംഗിക്കുന്നത്, നാട്ടിലിറങ്ങി പ്രചരിപ്പിക്കുന്നു. അത് ചെയ്യണം. അത് ചെയ്യാതെ മറ്റു രാഷ്ട്രീയക്കാരൻ പറയുന്നില്ല, മറ്റവർ പറയുന്നു. ഇത് പറയുന്നതിനെന്താ, ഞാൻ എന്നേ പറയുന്നു, ഇറങ്ങി പ്രചരിപ്പിക്കുക ഗുരു പറഞ്ഞ ഇതാണ്, അതല്ലേ ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു, അവർ ചെയ്യുന്നില്ല ഇവര് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുക. അതൊക്കെ ഇന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കാരണം അവർ ചോദിക്കും അവിടെയൊക്കെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റാതെ. അതുകൊണ്ട് അത് എന്താണ് നമ്മൾ ഒരു പടച്ചട്ടയും വേണ്ട, ഒരു പ്രതിരോധവും വേണ്ട, ഒരു ആക്രമണവും വേണ്ട. ഇത്തരം ആശയങ്ങളെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു. മദ്യപാനം, മയക്കുമരുന്ന്, ഇതൊക്കെ വലിയ വിപത്താണ് സമൂഹത്തിൽ. അതിനെതിരായിട്ട് ബോധവൽക്കരണം നടത്തുക, അതിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പരിപാടികൾ ചെയ്യുക, കർമ്മ പരിപാടികൾ അതൊക്കെ ചെയ്യുക, ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുറക്കുക. നിങ്ങളുടെ മഠം എന്ന് പറയുന്നതിന് ഒരുപാട് സ്വത്തും സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഓരോ ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങുക, ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാതെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നില്ലെന്ന് പരാതി പറയുന്നില്ല. പിന്നെ ഇപ്പം എന്നോട് പറഞ്ഞത് വെറുതെ അങ്ങ് പറയുകയാണല്ലേ. സ്വന്തം ശ്രദ്ധ ക്ഷണിക്കേണ്ടത് മറ്റുള്ളവരുടെ ശ്രദ്ധ, അവനവന്റെ ശ്രദ്ധ ക്ഷണിക്കണം. ഇതൊക്കെ ചെയ്യണം. അവിടെ ഒരു ആശ്രമം ഉണ്ടല്ലോ, അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങും, മദ്യത്തിൽ നിന്നൊക്കെ ഇവരെ എന്താണ് മദ്യവിമുക്തി കേന്ദ്രം പറ്റൂ. ആ ആ ശരി, ആലോചനയിരിക്കത്തേ ഉള്ളൂ, കാര്യം നടക്കത്തെ. വേറെ എന്താണോ അതുകൊണ്ട് ആശയം പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ കണ്ടിട്ടോ ഒരു രാജ്യത്തിലെ ആൾക്കാരെ കണ്ടിട്ടോ അല്ല, ലോകത്ത് മുഴുവൻ ഈ സന്ദേശം പ്രചരിപ്പിച്ചാലേ ഇതിന് പരിഹാരമാണ്. രണ്ട് ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഒന്ന് എന്താണോ നിലവിലെ സാഹചര്യങ്ങൾ, നിലവിലെ സാഹചര്യങ്ങളിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇന്നിപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, പിന്നെ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സമാധാനത്തെ ആഗ്രഹിക്കുന്നവർ, അഹിംസയെ ആഗ്രഹിക്കുന്നവർ, അവർ അതിൻ്റെ അവരുടെ ജോലി ചെയ്യുക എന്താണ്? അഹിംസയുടെ പ്രചാരകരായി അഹിംസയെ പ്രചരിപ്പിക്കുക. ഇത് മറുഭാഗത്തും നടക്കണം. അല്ലാതെ ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്ന് ചെയ്യുകയോ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ യുദ്ധം നടക്കുന്നിടത്താണ്. ഇപ്പോൾ ലോകത്തെവിടെയെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ യു എൻ പീസ് കീപ്പിംഗ്, ഇവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടി സേനയെ യു എൻ അയക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ല വെടിവെച്ച് കൊല്ലാതിരിക്കാനും ആക്രമിക്കുന്നവരെയൊക്കെ നിയന്ത്രിക്കാനും ഒരു ഭാഗത്ത് അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? ആശയപ്രചരണം നടത്തണം. അഹിംസ പോലുള്ള ആശയങ്ങൾ അത് എങ്ങനെ നടത്തണം? അത് മനുഷ്യരുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അത് കൊണ്ടുവരണം. അതിലൂടെ പറ്റും. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി എന്ന് വെച്ചാൽ സ്കൂൾ തലം മുതൽ ഇത്തരം ആശയങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരണം. കാരണം വിദ്യാഭ്യാസത്തിലൂടെ ഒരു തീവ്രവാദിയെ സൃഷ്ടിച്ചെടുക്കാമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഒരു സമാധാന പ്രിയനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. രണ്ടും പറ്റും. നമുക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരാശയം വരുന്നു? കാരണം നമ്മളിത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരാശയമുണ്ട്. അപ്പോൾ നമുക്ക് തീവ്രവാദത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. സമാധാനത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഈ ഒരാഗ്രഹവും ചിന്തയും എല്ലാ മനുഷ്യരിലും വരും. അവരുടെ കയ്യിൽ ഇത് എത്തുമ്പോൾ അങ്ങനെയാണ് ലോകത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ഈ പറയുന്ന ആള് ഗിന്നസ് ബുക്കിൽ കയറിയ ആളാണ്. എന്നുവെച്ചാ ബ്രഹ്മവിദ്യാലയത്തെ ഏറ്റവും കൂടുതൽ പഠിച്ച ആള്, അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. എത്ര വർഷം പഠിച്ചു? എന്നിട്ട് എന്ത് ചെയ്തു? 12 വർഷം പഠിച്ചാണ്. ഇവിടെ ആശയമേ ഉള്ളൂ, ഒന്നും നടന്നില്ലല്ലോ. ഗിന്നസ് ബുക്കിൽ കയറിയാളാണ്. നോക്ക്, അതിനെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ പറയുക. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ ആൾക്കാർക്ക്, നമ്മൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വഴികളുണ്ട്. നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ഫ്രഞ്ചുകാർക്ക് ഫ്രഞ്ച് മനസ്സിലാക്കാം, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം, എല്ലാം പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർ ഇംഗ്ലീഷിൽ പറയും, ഹിന്ദി അറിയാമെന്നുള്ളവർ ഹിന്ദി പറയും. ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാനാണ് വേണ്ടേ? അതാണ് ആദ്യം വേണ്ടത്. മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാനും മനസ്സിലാക്കാനും ആണ് വേണം. ഇതാണ് ആശയം, ഗുരുവിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും മനസ്സിലാക്കാനും ആണ് വേണം. പിന്നെയല്ലേ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വരുന്നത്. ഇനി ഇംഗ്ലീഷിൽ ആരെങ്കിലും പറയട്ടെ, ഇംഗ്ലീഷിൽ പറഞ്ഞ ആൾക്കാർ കേൾക്കട്ടെ, നല്ല കാര്യം തന്നെ. എന്താ കുഴപ്പം? അങ്ങനെ വരട്ടെ. നമ്മക്കൊണ്ട് ചെയ്യുന്ന കാര്യം എനിക്കിപ്പോൾ മലയാളത്തിൽ പറയാനേ അറിയാവോ? ഞാൻ മലയാളത്തിൽ പറയുന്നു. ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്നുള്ള ആൾ ഇംഗ്ലീഷ് പറയട്ടെ, ഹിന്ദി പറയാമെന്നുള്ള ആൾ അതിൽ പറയട്ടെ, അതെന്താ കുഴപ്പം? എല്ലാം നല്ലത് തന്നെയാണ്. അങ്ങനെ വരട്ടെ. ഗുരുദേവ് ഏത് ഭാഷയിലാണ് പറഞ്ഞത്? ഗുരുദേവൻ പറഞ്ഞു മലയാളത്തിലല്ലേ. ഇന്നിപ്പോൾ ഏതെല്ലാം ഭാഷയിലോ ചർച്ച ചെയ്യുന്നു? ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇംഗ്ലീഷ് പറയാൻ കഴിയുള്ളവർ പോയി ഇംഗ്ലീഷ് പറയട്ടെ, ഇംഗ്ലീഷുകാരോട് പറയട്ടെ, നല്ല കാര്യം തന്നെയാണ്. അതിനെന്താ കുഴപ്പം? അതിനെന്താ വിഷയം? പറയട്ടെ. ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഹിംസയും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനോടൊപ്പം തന്നെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ അഹിംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിനുള്ള അഭിരുചിയുണ്ട്. നമ്മൾ പ്രചരിപ്പിക്കാതെ തന്നെ, നമ്മൾ അഹിംസ പ്രചരിപ്പിക്കാതെ തന്നെ അഹിംസയിലേക്ക് വന്നിട്ടുള്ള എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അപ്പം നമുക്കവരോടുകൂടി ചേരുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളാരെയും പ്രബുദ്ധരാക്കേണ്ട ആവശ്യമില്ല. നമ്മളും അവരോടൊപ്പം നിൽക്കുക. അപ്പോൾ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അഹിംസ എന്നുള്ള ആശയം. ആ വഴിക്ക് പോകും. ഭാവി എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും പോകുന്നത്. എന്തുകൊണ്ട് മനുഷ്യരെല്ലാം സമാധാനം ആഗ്രഹിക്കുന്നു? അതെന്നെ കാരണം ഭാവിയിലെ യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ അത് ഭീകരമാകും. അപ്പൊ അത് ഒഴിവാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പം ഈ പറയുന്ന നടക്കുന്ന കാര്യമാണ് എല്ലാ വീടുകളിലും ആകാശം പൊട്ടുന്ന ചിമ്മിനി വയ്ക്കാൻ പറ്റും. പറയുന്ന കാര്യം ഇപ്പൊ വീടുകളിൽ മാറ്റം വന്നാൽ എന്ത് ചെയ്യും? ഹോട്ടലിനെ ഇരിക്കട്ടെ, വീടുകളിൽ നമ്മളെ പരിസരത്തൊക്കെ വീടുണ്ടെങ്കിൽ അവിടെയൊക്കെ മാംസം പറയും, കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാറ്റം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിമ്മിനി വയ്ക്കാൻ പറ്റും ആകാശം മുക്ക. ഇതൊക്കെയാണ്, ഇതൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ പറയും ഇയാൾക്ക് എന്ത് കുഴപ്പമുണ്ടെന്നോ, അല്ല നടപ്പില്ലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമാണ്. ഇത് ചെമ്മീനി വയ്ക്കാനല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? കൊല്ലാവൃതം, തിന്നാവൃതം, ഈ രണ്ട് വൃതങ്ങളെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? കൊല്ലാതെയും തിന്നാതെ കഴിഞ്ഞാൽ പിന്നെ ചെമ്മിനിയുടെ ആവശ്യമില്ല. അങ്ങനെ വരുവാണെങ്കിൽ ലോകത്തങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വരാത്തവർ കാണും. അപ്പൊ അത് നമ്മൾ സഹിക്കേണ്ടി വരും. ഇനി എല്ലാവരും അങ്ങനെയൊന്നും മാറത്തില്ല, കുറെ പേര് അങ്ങനെയും കാണും. അപ്പൊ അത് നമ്മൾ സഹിക്കുക, അല്ല വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആൾക്കാർ ചിമ്മിനി വയ്ക്കുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമില്ല. എങ്ങനെയാണോ നമ്മളെ അവർ സഹിക്കുന്നത്, അതുപോലെ അവരെ നമ്മൾ സഹിക്കണം. രണ്ടു കൂട്ടരും പരസ്പരം സഹിക്കേണ്ടി വരും. അല്ല, അതുകൊണ്ട് എന്ത് എത്രമാത്രം പ്രയോജനമുണ്ടായി? എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ പുറത്തു നിന്ന് പുകവലിക്കുന്ന ധാരാളം പേരെ കാണും. ഇപ്പം അത് കാണാനില്ല, നിയമം കൊണ്ട് തടഞ്ഞുകൊണ്ടാണ്. ഇപ്പം വളരെ കുറവാണ്. ഇപ്പോൾ ആരെങ്കിലും പുകവലിക്കുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി മാറി നിന്ന് ആൾക്കാർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലാണ്. ആദ്യകാലത്തൊക്കെ ഞാൻ ട്രെയിനിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിറയെ പുകവലിയായിരുന്നു. ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്താൽ പുകവലിക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ നിയമങ്ങൾ കൊണ്ട് തടയുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പുകവലിക്കുന്നവർ കുറവാണ്. പണ്ടങ്ങനെയല്ല, ബസ് സ്റ്റാൻഡിലൊക്കെ നിരന്തരം ആൾക്കാർ പുകവലിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നിയമവും ബോധവൽക്കരണവും കൊണ്ട് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അത് എല്ലാത്തിനും വരും. നിയമവും വേണം, ബോധവൽക്കരണവും വേണം. പക്ഷേ മാംസഭക്ഷണം പോലെയുള്ള അത് ആഹാരത്തിൻ്റെ കാര്യമായതുകൊണ്ടും അതിന് ആരോഗ്യപരമായ പ്രയോജനങ്ങളുള്ളതുകൊണ്ടും നിയമം കൊണ്ട് നിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ബോധവൽക്കരിക്കാനേ പറ്റും. അത് ദുർഗന്ധം എന്ന് പറഞ്ഞാല് മാംസം പാകം ചെയ്യുന്നത് കഴിക്കുന്നവർക്ക് സുഗന്ധമാണ്, നമുക്കാണ് ദുർഗന്ധം കഴിക്കാത്തവർക്ക്. അത് കഴിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് കഴിച്ചിരുന്ന കാലത്ത് അത് സുഗന്ധമായിരുന്നു, ഈ അടുത്ത കാലത്താണ് ദുർഗന്ധമായത്. അതും മറക്കരുത്. ആദ്യകാലത്തൊക്കെ ഇത് ഇതിന്റെ മണം പിടിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ടാണ് ദുർഗന്ധം. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ പോക്കുകളിൻ്റെ ആവശ്യം. അത് അങ്ങനെ ഒക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇതിനപ്പുറം കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നമുക്കെന്താ? ഒരാളെങ്കിലും അങ്ങനെ അതൊക്കെ അവരുടെ പേരിലൊക്കെ നടപടി എടുത്തല്ലോ, ഗവൺമെന്റ് നടപടികളൊക്കെ എടുത്തല്ലോ. ചെയ്യാൻ നിയമം മൂലം നിരോധിച്ചതൊക്കെ നിരോധിച്ചു തന്നെയാണ്. അതിന്റെ പേരിൽ ഗവൺമെന്റിന്റെ ആക്ഷേപം എടുക്കാം. നമ്മൾ പറയുന്ന അഹിംസയായിട്ടൊന്നും അതിന് നേരിട്ട് ബന്ധമില്ല. നമ്മൾ പറയുന്ന അഹിംസ എന്ന് പറയുന്നത് ഇറച്ചിക്കട പൂട്ടിക്കുന്നതോ പോക്കറ്റിൽ വയ്ക്കുന്നതോ ഒന്നുമല്ല. പിന്നെ എന്താണ്, ജനങ്ങളിൽ ബോധവൽക്കരണം വരുത്തുക, പിന്നെ നമ്മളത് ആചരിക്കുകയും ചെയ്യുക, രണ്ടും വേണം. അതാണ് നമ്മൾ പ്രചരണം നടത്തുന്നത്. അത് അഹിംസ എന്നുള്ളതിനൊക്കെ, വെറും മാംസഭക്ഷണം എന്നുള്ളതിനൊക്കെ അല്ല, അഹിംസ, ജീവകാരുണ്യം, ഒരു വീട് എറുമ്പിനും വരുത്തുന്നുള്ള ആശയം, ആ രീതിയിലാണിത് പ്രചരിപ്പിക്കുന്നത്. ഓക്കെ.